بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه: الاشتغال بما يفيد. فضلنا حديثا عن أبي هريرة رضي الله تعالى عنه قال: قال رسول الله صلى الله عليه وآله وسلم: من حسن إسلام المرء تركه ما لا يعنيه. حديث حسن رواه الترمذي وغيره هكذا. أبو هريرة رضي الله عنه كذب صلى الله عليه وسلم أن قال لنا ريبورت شيء غيّم إمام ترمذي ماتم أوردة سنن غل لعب برت غيّن شيء ذا حديثان إمام ترمذي هذين سامدتش حسنا يا حديث يا نانا ورنيت لد تليو بدي كام بتنا حديث غلا سامدتش أنا بدو يعنى فريار لد صحيحين ده تاري لد درجية أنا ده صحيح أنا أتوم ويرنا نرواية تلد സഹീഹുകൾക്ക് പിന്നെ പല കാര്യങ്ങളുണ്ട്. മുത്തഫഖുൻ അലൈഹി, ബുഖാരി ധരിച്ച്, മുസ്ലിം ധരിച്ചത്, അങ്ങനെയൊക്കെ പല നിലവാരങ്ങളുണ്ട്. മൊത്തത്തിൽ സ്വീകാര്യമായ ഹദീസുകളാണ് സഹീഹ്. പിന്നീട് അതിൻ്റെ താഴെ വരുന്നതാണ് സഹീഹുൽ ഗൈരിഹി, പിന്നെ ഹദീസ് ഹസന്, പിന്നെ ഹസനുൽ ഗൈരിഹി, പിന്നെയാണ് ദൈഫായ ഹദീസ്. ദൈഫായ ഹദീസിൻ്റെ രൂപങ്ങളാണ് പിന്നെ മൗദുവായ ഹദീസ്, മുങ്കർ, മുത്തരിബ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹദീസുകളുണ്ട്. അതൊക്കെ ദുർബലമായ ഹദീസുകളുടെ പിന്നെ രൂപങ്ങളാണ്. ചുരുക്കത്തിൽ ഇത് തിരക്കേടില്ല എന്ന് ഇമാം നവവി, ഇമാം തിർമിദി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇമാം നവവി പറയുന്നത്. ഹദീസ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു: ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ് തർക്കുഹു, അവൻ ഉപേക്ഷിക്കുക എന്നത്, മാലാ യനീഹി, അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വളരെ വലിയൊരാശയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നായി തീരാൻ ആവശ്യമായ കാര്യങ്ങളിൽ പെട്ടതാണ് തർക്കുഹു മാലാ യനീഹി, അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ അവൻ ഇടപെടാതിരിക്കുക എന്നത്. കഴിഞ്ഞ ഹദീസിലും ഇന്നലെ നമ്മൾ പറഞ്ഞ ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആരെങ്കിലും അള്ളാഹുലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന ഹദീസും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ അതിലേറെ വ്യാപ്തിയുള്ളതാണ്. പ്രവൃത്തി കൂടി അതേപോലെ നിയ്യത്ത് കൂടി ഉൾപ്പെടുന്നതാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നായി തീരാൻ, ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിം അവൻ്റെ ഇസ്ലാം നന്നായി തീരാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നന്നായി തീർന്നാൽ ഒരുപാട് പ്രതിഫലവും അവന് ലഭിക്കും. ഇസ്ലാം പല ദർജകളിലാണ്, നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ. നന്നായി ഇസ്ലാം ഉൾക്കൊണ്ട ആളുകൾ, ഇഹ്സാനിൻ്റെ ദർജയിലെത്തിയവർ, പിന്നെ അതിൻ്റെ താഴെയുള്ള ദർജയിലെത്തിയവർ, പിന്നീട് വമിൻഹും ലാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമം ചെയ്ത ആളുകൾ, അല്പമൊക്കെ നല്ലത് ചെയ്യും പിന്നീട് ചീത്ത ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ ആൾക്കാരുണ്ട്. ഇവിടെ ഒരാൾ അവൻ്റെ ഇസ്ലാം നന്നാക്കി തീർത്താൽ അവന് വലിയ പ്രതിഫലമുണ്ട്. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും: ഫകുല്ലു ഹസനത്തി യഅമലുഹ തുക്തബു ബി അശരി അംസാലിഹ. ഒരാൾ അവൻ്റെ ഇസ്ലാം നന്നാക്കി തീർത്താൽ അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ പത്തിരട്ടി പ്രതിഫലമുണ്ട്. ഒരാൾ അവൻ്റെ ഇസ്ലാം നന്നാക്കി കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും പത്തിരട്ടി പ്രതിഫലമുണ്ട്. അതേപോലെ മുഹ്സിനായ ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾക്കൊക്കെ പത്തിരട്ടി പ്രതിഫലമുണ്ട്. ഇലാ സബഅത്തി മിയത്തി ളൈഫിൻ, 700 ഇരട്ടി വരെ അത് രേഖപ്പെടുത്തപ്പെടും അവൻ്റെ നന്മയ്ക്കനുസരിച്ച്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരാൾ അവൻ്റെ ഇസ്ലാം നന്നാക്കി തീർത്താൽ അവനുള്ള പ്രതിഫലമാണത്. എങ്ങനെയാണ് ഇസ്ലാം നന്നാക്കി തീർക്കുക? അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്. ഇവിടെ അതാണല്ലോ പറയുന്നത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാക്കുന്നതിൻ്റെ ഭാഗമാണ് തർക്കുഹു മാ ലാ യഅനി, അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ അവൻ വിട്ടുനിൽക്കുക എന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, ബന്ധപ്പെട്ടതിലും ബന്ധപ്പെടാത്തതിലൊക്കെ ഇടപെടുക എന്നുള്ളത്, അതിലൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഒരു നല്ല മുസ്ലിമിൻ്റെ ഗുണമല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സഹാബി ഷഹീദായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഓർത്ത് കണ്ണീര് വാർത്തു, വാ ഷഹീദ എന്നവർ പറയുകയും ചെയ്തു, അദ്ദേഹം ഷഹീദായി മരിച്ചല്ലോ എന്ന സന്തോഷവും അവർക്കുണ്ട്. അദ്ദേഹം ഷഹീദായതിൽ ദുഃഖമുണ്ട് കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: മാ യുദരീക്കന്നഹു ഷഹീദ്, അയാൾ ഷഹീദാണെന്ന് നിങ്ങൾ എങ്ങനെ തീർച്ചപ്പെടുത്തി പറയും? ഫലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി, അയാളൊരു പക്ഷേ അയാൾക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അയാൾ ഷഹീദാണ് എന്ന് ഉറപ്പിക്കേണ്ടതില്ല. അതായത് ഒരു ഷഹീദിൻ്റെ പോലും ഇസ്ലാമിന് കുറവ് വരുത്തുന്നതാണ് അവനാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ വിചാരിക്കും പോലെ നിസ്സാരമായ സംഗതിയല്ല. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ, താനുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇസ്ലാം വിലക്കിയതാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ മനസ്സുകൾ മന്ത്രിക്കുന്നത് പോലും ഞാൻ അറിയുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മളുടെ മനസ്സ് പോലും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവൻ സംസാരിക്കുന്നില്ല, ഒരു പദം പോലും അവൻ്റെ അടുക്കൽ എഴുതി തയ്യാറാക്കി എഴുതാനും തയ്യാറാക്കാനും വേണ്ടി നിർത്തിയിട്ടില്ല നിരീക്ഷകരും തയ്യാറെടുപ്പോടു കൂടി നിൽക്കുന്നവരുമായ രണ്ട് വിഭാഗം മലക്കുകളില്ലാതെ എന്നാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇടപെട്ടതെങ്കിലും ബന്ധപ്പെടാത്തതാണെങ്കിലും ഇവിടെ ഇത് എഴുതാനും നിരീക്ഷിക്കാനും നിരീക്ഷകന്മാരുണ്ട്. വേറെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വമാ തകൂനു ഫീ ഷൈനിൻ വമാ തത്ലൂഹു മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദ ഇത് തുഫീദൂന ഫീ. നിങ്ങൾ ഖുർആൻ ഓതട്ടെ, വേറെന്തെങ്കിലും പ്രവൃത്തി പ്രവർത്തിക്കട്ടെ, എന്ത് തന്നെ ചെയ്താലും ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദ ഞാനതിന് സാക്ഷിയായിരുന്നു. ഇത് തുഫീദൂന ഫീഹി നിങ്ങൾ അതിനിടപെടുമ്പോഴൊക്കെ അള്ളാഹു സാക്ഷിയായിട്ടുണ്ട്. ഒമാ യസുബ് റബ്ബിക മിൻ മിസ്ഖാലി ദറത്തിൻ ഫിൽ അർദി വലാ ഫിസ്സമ. ആകാശഭൂമികളിൽ ഒരു അണുപോലും അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല. വലാ അസ്ഗറ മിൻ ദാലിക്ക അതിലേറെ ചെറുതും മുഴുവൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ഇടപെടലുകളും സംസാരങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സംസാരിക്കുക എന്നുള്ളത് അയാളുടെ മതത്തിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്. അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെ സംസാരിക്കൂല. ഹസനൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നു, അള്ളാഹു ഒരു മനുഷ്യനെ സ്വീകരിക്കാതെ അവനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ തെളിവാണ് എല്ലാ വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുകയും പിന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്. മാറൂഫുൽ കറഹി എന്ന് പറയുന്ന ഇമാവ് പറയാൻ, മനുഷ്യന് അവനാവശ്യമില്ലാത്ത അവരുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ കൈയൊഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയാറുണ്ടായിരുന്നു. ലുക്മാൻ അൽ ഹക്കീമിനോട് ചോദിച്ചിരുന്നു അത്രേ ആളുകളോട്, നിങ്ങൾ ഇത്ര വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, സിദ്ഖുൽ ഹദീസ്, ഞാൻ സത്യം മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. വദാഉൽ അമാന, അമാനത്ത് നിറവേറ്റാറുണ്ടായിരുന്നു, ഏൽപ്പിച്ച കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വതർക്കുമാല യനീനി, ഞാനുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങൾ ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഇമാം ഷാഫി പറയാണ്, സലാസത്തുൻ തസീദു ഫിൽ അഖിൽ, ഒരു മനുഷ്യന്റെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ് പണ്ഡിതന്മാരോടുകൂടെ സഹവസിക്കുക. അതേപോലെ തന്നെ മുജാലസത്തു സ്വാലിഹീൻ, സാലിഹീങ്ങളായ സുഹൃതവാന്മാരായ ആളുകളുടെ കൂടെ നടക്കുക, അവരുമായി സഹവസിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് അദ്ദേഹം പറയാണ്, ഓ തർക്കുൽ കലാമി ഫീമാലായനി, താനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അഖില് വർദ്ധിപ്പിക്കുന്നതും അവൻ്റെ പരിപൂർണതമായ അഖില് തെളിയിക്കുന്നതുമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഒരു പ്രവാചകന്റെ വാക്കായി മുൻപ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഒരാളുടെ വാക്കായിക്കൊണ്ട് പറഞ്ഞത്, മനുഷ്യന്മാർ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചാൽ ആവശ്യമുള്ള വിഷയങ്ങൾ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്താൽ ആവശ്യമുള്ള വിഷയത്തിൽ അവന് സംസാരിക്കാനോ ഇടപെടാനോ കഴിയാതെ പോകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും സംസാരത്തിനിടയിൽ എന്ത് കാര്യത്തിനാണോ പോയത് എന്ന് അവസാനം മറന്ന് പിന്നെ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. കാരണം എന്താ, നമ്മൾ അവിടെ എത്തിയപ്പോൾ ആവശ്യമില്ലാത്ത വിഷയത്തിൽ സംസാരിച്ചു, അപ്പോൾ ആവശ്യമുള്ള വിഷയം മറന്നു. ഇതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം ദുനിയാവ് തന്നെ നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതെ സൂക്ഷിക്കാൻ പറ്റും, ഇടപെട്ട് സംസാരിക്കാതെ നമ്മുടെ നാവിനെ സംരക്ഷിക്കാൻ പറ്റും? ഒന്നാമത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശപ്പെട്ടതായിരുന്നു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഅയിൻ ബില്ലാ, നീ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അതിന് അള്ളാഹുവിൻ്റെ സഹായം തേടുകയും ചെയ്യുക. രണ്ട് കാര്യമാണ്, ഒന്ന് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോറിറ്റികൾ രേഖപ്പെടുത്തുക മനസ്സിൽ, എന്നിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി അള്ളാഹുവിനോട് അവൻ്റെ സ്ഥാനത്ത് സഹായം ചോദിക്കുക. രണ്ടാമത്തേത്, കഴിവ് മുഴുവൻ ആവശ്യമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ആധുനിക മീഡിയകളിലൊക്കെ നമുക്ക് ഗുണപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മളുടെ ഊർജ്ജം മുഴുവൻ അതിൽ ചെലവഴിക്കുക, അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മൂന്നാമത്തേത്, മുഹാസബത്തു നഫ്സ് അല ദവാം, എപ്പോഴും നമ്മളുടെ സ്വന്തത്തെ നമ്മൾ വിചാരണ ചെയ്യുക. അല്ലേ, പല ഹദീസുകളിലും കാണാൻ പറ്റും, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തെ ഒന്ന് വിചാരണ ചെയ്യുക. അങ്ങനെയുള്ളൊരു ഒരു മിനിറ്റുകൾ, ഏതാനും മിനിറ്റുകൾ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ ആവശ്യമുള്ള വിഷയങ്ങളിൽ ചെലവഴിക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ സഹവസിക്കുക എന്നുള്ളത്. ഒരു ജോലിയില്ലാത്ത പിന്നെ ആളുകൾ തമാശ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, എല്ലാ അലവലാതി പിന്നെ ആളുകളും സംസാരിക്കുന്ന പിന്നെ ഗ്രൂപ്പുകൾ അതിൽ നിന്നൊക്കെ മെല്ലെ സൂത്രത്തിൽ സ്കിപ്പായി പോവുക. എന്നിട്ട് നല്ല ജാതീയങ്ങളായ ആളുകൾ, ഏതൊരു വിഷയമാണെങ്കിലും ദുനിയാവിൻ്റെ ഏത് നേരം ദുനിയാവിൻ്റെ ക്ലാസ് തന്നെ കേൾക്കണമെന്നില്ല, ഭൗതികമായ വിഷയത്തിലും ബുദ്ധിപരമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. വിഡ്ഢികളുടെ കൂടെ മാത്രം ജീവിക്കാതെ അവരെയൊക്കെ വിട്ടിട്ട് ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ കൂടെ പിന്നെ സഹവസിക്കുക, അതൊരു ഗുണമാണ്. അഞ്ചാമത്തൊരു കാര്യം, നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അത് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഗുണകാംക്ഷയോടുകൂടി സംസാരിച്ച് അതിൽ അവരെ തിരുത്തണം. നമ്മളും അങ്ങനെ സ്വയം പിന്നെ തിരുത്തപ്പെടണം ആളുകളിലൂടെ. പൊതുവായി മുസ്ലിം സമൂഹത്തിനുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോടൊപ്പം ചെയ്യാറുള്ളത്, നമ്മൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ നമ്മളല്ലാത്ത എല്ലാ ആളുകളും അത് അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരോടും നമ്മളത് പറയും, അത് തെറ്റിച്ച ആളോട് മാത്രം നമ്മളത് അറിയിക്കില്ല. അത് വലിയൊരു പിന്നെ നുൽമാണല്ലോ ആ ചെയ്യുന്നത്, ഗീബത്തിൽപ്പെടുന്നതുമാണ്. അതേപോലെ തന്നെ നമ്മളുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവനാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെട്ട് സംസാരിക്കുകയുള്ളൂ, ഇടപെട്ട് പ്രവർത്തിക്കുകയുള്ളൂ എന്നതൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയേ കാണാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യൻ അവൻ്റെ ഇസ്ലാം നന്നാക്കുന്നതിൻ്റെ ഭാഗമാണ് അവനുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത്. ഇത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. ഇതിൽ പറഞ്ഞ രൂപത്തിൽ നമ്മളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാവരും സ്വയം മാറി നിൽക്കുകയും നമ്മളുടെ അമലിനെയും അതേപോലെ തന്നെ നമ്മളുടെ ഈമാനിനെയും കാത്തു സംരക്ഷിക്കുകയും വേണമെന്ന് ഉണർത്തുകയാണ്. വാഹിറ ദേവാനാലി അലഹമ്മദുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.